ഹരണം നഴുതി പ്രസിദ്ധമാ മറയുന്നു ദിയ മാമുനീന്ദ്രനോ മരിയ ഉടനോടു പോയ പരമേശ്വരന്റെ പരാർത്ഥ്യഭക്തനാണ്. ഹരൻ അന്നെഴുതി പ്രസിദ്ധമാം മറയുന്നു ദിയ മാമുനീന്ദ്രൻ ആര്? മാണിക്യ വാസ്കർ. ചെന്നവൻ ബ്രഹ്മരായർ എന്നൊരു പേര് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. പരഗുണൻ അങ്ങനെ ഒരു പേരുണ്ട്. വടവൂരാർ എന്നൊരു പേരുമുണ്ട്. തിരുവടവൂരാർ. വടവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചതുകൊണ്ടാണ് ആ പേര് വന്നത്. ഇദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. 16 വയസ്സുള്ളപ്പോൾ തന്നെ അതി ബുദ്ധിമാനായി അറിയപ്പെട്ടു. അന്ന് മധുര ഭരിച്ചിരുന്ന രാജാവ് ഇദ്ദേഹത്തെ കുറിച്ച് കേട്ടറിഞ്ഞു. വലിയ പണ്ഡിതരും കഴിവുകളാണ്. കേട്ടറിഞ്ഞ് ഇദ്ദേഹത്തിന് വിളിച്ചുകൊണ്ട് വന്ന് അവിടെ മന്ത്രിയാക്കി. അരിന്ദമൻ എന്ന് പറയുന്ന രാജാവ്. ഇദ്ദേഹം ശിവഭക്തനായിരുന്നു. മന്ത്രിയായിരിക്കുമ്പോൾ രാജാവ് ഇദ്ദേഹത്തിന് ഒരു ജോലി ഏൽപ്പിച്ചു. അന്ന് പെരുന്തുറയിൽ എന്ന് പറയുന്ന ഒരു പോർട്ടുണ്ടായിരുന്നു. അവിടെ പോയി കുതിരയെ വാങ്ങിവരും. അന്ന് വിദേശത്തു നിന്നൊക്കെ അറബികളും മറ്റും നല്ല കുതിരകളെ കൊണ്ടുവരുമായിരിക്കാം. എന്തായാലും ഇദ്ദേഹത്തിന്റെ കാലഘട്ടം പറയുന്നത് 9-ാം നൂറ്റാണ്ടാണ്. അപ്പൊ അറബികളെ കൂടെ ധാരാളം വരുന്ന സമയം. ഇദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞാണ് മുസ്ലിങ്ങളുടെ ആക്രമണം മധുരയിൽ സംഭവിക്കുന്നത്. എന്തായാലും ഇദ്ദേഹം കുതിരയെ വാങ്ങാൻ പോയി. പോകുന്ന വഴിക്ക് ഒരു തോപ്പിൽ നവശിവായ മന്ത്രം ചൊല്ലുന്ന കേട്ട് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭക്തി ഉണർന്നു. ഇദ്ദേഹം അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരാൾ, ഒരു വയസ്സൻ, ഇരുന്ന് വേദങ്ങളും ആഗമങ്ങളും മന്ത്രങ്ങളും ഒക്കെ വിശദീകരിച്ചു കൊടുക്കുകയാണ് കുറെ ആൾക്കാർ. അത് ശിവൻ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്, കഥയിൽ പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇദ്ദേഹം അതിലങ്ങ് ആകൃഷ്ടനായി. ഇദ്ദേഹം അവിടെ ഇരുന്നു ആ പറയുന്ന തമിഴ് സിദ്ധനിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് ഈ കുതിരയെ വാങ്ങാൻ പോകുന്ന കാര്യമൊക്കെ ഇദ്ദേഹം നടന്നുപോയി. അന്ന് രാജാവ് ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ഖജനാവിൽ നിന്ന് ആവശ്യമുള്ള പണം എടുത്തുകൊണ്ട് പോകാനാണ്. രാജാവിന് അത്രയും വിശ്വസ്തനായിരുന്നു. ആ പണം കൊണ്ടായി ഇദ്ദേഹം കഴുതകളുടെ പുറത്ത് ഈ പണം കെട്ടിവെച്ച് ആണ് പോകുന്നത്. അവിടെ ചെന്ന് ഇദ്ദേഹത്തിന്റെ ഉപദേശമൊക്കെ ആയിട്ട് അദ്ദേഹം അവിടെ വെച്ച് തന്നെ തിരുവാസകം ആദ്യം ചൊല്ലി അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമാണ് ശിവസ്തുതികൾ തിരുവാസകം. ആത്മീയമായ ഒരുപാട് അർത്ഥമൊക്കെ ഉള്ളതാണ്. തിരുപ്പോവയാറും തിരുവാസകവും രണ്ടും ഇതൊക്കെ അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഗുരുവിനോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇത്രയും പണമുണ്ട്, കുതിര വന്നാണുള്ള പണമാണ്. ഗുരു പറഞ്ഞു, ഇവിടെ ഒരു വലിയ അമ്പലം കെട്ടാൻ പറഞ്ഞു. ആ പൈസ എടുത്തു ഇത് ഈ കുതിര വാങ്ങാൻ കൊണ്ടുപോയ പണം മുഴുവൻ മുടക്കി അവിടെ ഒരു അമ്പലം കെട്ടി ശിവക്ഷേത്രം. രാജാവ് കാത്തിരുന്നിട്ട് കുതിരക്കാരനെ കുറിച്ചൊരു വിവരമില്ല. ഇദ്ദേഹം കൂടെ വന്ന ആൾക്കാരെ തിരിച്ചു പറഞ്ഞു വിട്ട്, അവരോട് പറഞ്ഞു അവിടെ പോയി രാജാവിനോട് പറയണം ഞാനിങ്ങനെ ശിഷ്യനായി സ്വാമിയുടെ ഇവിടെ അമ്പലം കെട്ടി എന്നൊക്കെ ചെന്ന് പറയാൻ പോകും. പക്ഷെ ഇവർ പോയി പേടിച്ചവർ പറഞ്ഞില്ല, പറഞ്ഞാൽ ഇവരെ കൊന്നു കളയും. അരിമർദ്ദൻ അരിമർദ്ദൻ പേടിച്ചവരൊന്നും പറഞ്ഞില്ല. കുറെ കാലം കഴിഞ്ഞ അവസാനം ഇദ്ദേഹം ഗുരുവിനോട് പറഞ്ഞു, ഇങ്ങനെ കുതിരയെ കൊണ്ടുതെല്ലാം പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. ഗുരു പറഞ്ഞു സാരമില്ല, കുതിരയൊക്കെ അവിടെ കൊണ്ടുപോകാം, പേടിക്കണ്ടെന്ന്. ഇവിടെ കുതിര കിട്ടുമെന്ന് ഇദ്ദേഹത്തെ കാണത്തുകൊണ്ട് രാജാവ് വന്ന് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അവിടെ പൈസയില്ലല്ലോ. അവിടെ ചെന്നപ്പോ കുതിര എവിടെ, കുതിര രണ്ടു ദിവസം വരും. അങ്ങനെ ഒരു നാളില് കുതിര വരുമെന്ന് പറഞ്ഞ ദിവസം എന്തു ചെയ്തു, ശിവൻ തന്നെ നന്ദിയുടെ പുറത്ത് കയറി അവിടെ കാട്ടിപ്പോയി അവിടെയുള്ള കുറുക്കന്മാരെ എല്ലാം പിടിച്ച് കുതിരകളാക്കി. ഒരു കുതിരകളുമായിട്ട് രാജാവിന്റെ അടുത്ത് കുതിരക്കാരനായിട്ട് ശിവനും ചേർന്നു. ഇതാ കുതിരകളെല്ലാം നിരത്തി നടക്കും. അപ്പോൾ വളരെ ശക്തിയും സൗന്ദര്യവും ഇപ്പോൾ ഉള്ള കുതിരകളെ കണ്ട് രാജാവിനും വളരെ സന്തോഷമാണ്. അതൊരു അങ്ങനെയുള്ള കുതിര ആരും കണ്ടിട്ടില്ല. കുതിരക്കാരനെ ഇഷ്ടപ്പെട്ടു, എല്ലാവരെയും അവിടെ ലായത്തിൽ കൊണ്ട് കിട്ടി. കുതിരക്കാരൻ പോയി, രാജാവിന് സന്തോഷമായി. രാത്രി ആയപ്പോ ഈ കുതിരകളെല്ലാം വീണ്ടും കുറുക്കന്മാരെ അവിടെ കിടന്ന് ഓരിയിടാൻ തന്നെ രാജാവ് ഇതെന്തോ തട്ടിപ്പാണെന്ന് മനസ്സിലായി. രാജാവ് എന്ത് ചെയ്തു, ഇങ്ങനെ പിടിച്ചു കെട്ടി ശിക്ഷ വിരിച്ചു. അന്ന് കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ഇദ്ദേഹത്തിന്. അദ്ദേഹത്തിന് കൊണ്ടുവന്ന് വൈഗാ നദിയുടെ തീരത്ത് വളരെ തിളച്ചു മറിയുന്ന മണൽ തലയിൻ്റെ ഒരു വലിയ കല്ലും കയറ്റി വെച്ചിരുന്നത്, ഒന്നുകിൽ പൈസ തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ മരിക്കണം. ഇതാണ് അന്നത്തെ ശിക്ഷാവിധിയാണ്. അദ്ദേഹം വലിയ പാറയും ചുമന്നുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് ദാഹിച്ച് വൈഗാ നദി പുറത്തെ കരയിലേക്ക് കയറി വന്നു ഇദ്ദേഹത്തിന് വെള്ളം കുടിക്കാം. എന്നിട്ട് അത് എല്ലാ ഭാഗത്തും കരകയറാൻ തുടങ്ങി നദി. ശിവന്റെ പണിയാണ്. ഇപ്പൊ രാജാവാകെ പരിഭ്രമിച്ച് രാജാവ് ജനങ്ങളോട് പറഞ്ഞു നദിയുടെ തീരത്ത് വലിയ ബണ്ട് കെട്ടാൻ പറഞ്ഞു, ചെളി കൊണ്ട് ബണ്ട് കെട്ടാം. അപ്പോൾ അവിടെ വന്തി എന്ന് പറഞ്ഞൊരു വളരെ പ്രായം ചെന്ന സ്ത്രീയുണ്ടായിരുന്നു. അവരപ്പം ഉണ്ടാക്കി വിറ്റാ ജീവിക്കുന്നു. ഇവർക്ക് ബണ്ട് കെട്ടാനൊന്നുള്ള ശേഷിയില്ല. അപ്പോൾ അവർ പറഞ്ഞു, ആരെങ്കിലും വന്ന് എല്ലാവരും ബണ്ട് കെട്ടണം, ബണ്ട് കെട്ടാൻ മണ്ണെടുക്കാൻ എന്നെ സഹായിച്ചാൽ ഞാൻ അപ്പം ചുട്ടു കൊടുക്കാം. ശിവൻ വന്നു, ശിവൻ വന്നവരുടെ അപ്പമൊക്കെ വാങ്ങി തന്ന് ബണ്ടിൽ മണ്ണ് ചുമന്നു കുറെ കളിതമാശകളൊക്കെ കാണിച്ചു. അപ്പോ രാജാവ് എന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങി തമാശകളൊക്കെ കാണിച്ചു. എല്ലാവരും പണിയെടുക്കുമ്പോൾ ഒരാളും തമാശയാണ്. രാജാവ് ഇങ്ങോട്ടൊന്ന് ചുവരിലെടുത്ത് ഈ പണിക്കാരന് രണ്ട് കൊടുത്തു. ഇയാൾ തിരുനാവ് ഇദ്ദേഹത്തിനും പോയി സഹായിച്ചു, മണിക്കവാസകരെയും സഹായിച്ചു. രാജാവ് വന്ന് ഇയാളെ പിടിച്ച് ചുവരിൽ വെച്ചൊരടി കൊടുത്തു. ആ അടി എന്ന് പറയുന്നത് രാജാവിനെ തന്നെ വേദനിച്ചു. ഈ കഥകളൊക്കെ പിന്നെ പലരെ കുറിച്ച് പറയും. മന്ത്രിമാർക്ക് വേദനിച്ചു, അവിടെയുള്ള ജനങ്ങൾക്ക് മുഴുവൻ വേദനിച്ചു, പക്ഷി മൃഗാദികൾക്കൊക്കെ വേദനിച്ചു. എന്തിന്? അവിടെ പാലാഴിയിൽ പള്ളി ഉറങ്ങുന്ന വിഷ്ണു ഞെട്ടി അണിയിച്ചു, അടി കൊണ്ട വേദന. ലോകർക്ക് മുഴുവൻ ത്രിമൂർത്തികൾക്കും വേദനിച്ചു, ഒരടി അടിച്ച ശിവൻ. അപ്പോൾ രാജാവിന് കാര്യം മനസ്സിലായി. ഉടനെ ആകാശത്ത് നല്ല അശരീരി കേട്ടു. ഇതൊക്കെ തിരുവിളയാടലാണ്, ഇതാണ് തിരുവിളയാടൽ പുരാണം. ഈ കഥയൊക്കെ അതിനകത്ത് പറയുന്നു. പിന്നെ മാണിക്കവാശ മാപ്പ് കൊടുത്തു. മാണിക്യവാചകരോട് ക്ഷമ ചോദിച്ചു. മാണിക്യവാചകർ അവിടെ നേരെ ചിദംബരത്തേക്ക് പോയി. പിന്നെ അവിടെ ആണ് കഴിഞ്ഞു. ഇടയ്ക്ക് ഇങ്ങനെ പാട്ടുപാടി ശിവക്ഷേത്രത്തിലേക്കൊക്കെ പോകും. ആദ്യം അദ്ദേഹത്തിന്റെ പാട്ടുപാടുന്ന ഗുരുവിന്റെ മുമ്പിലാണ്, അപ്പോഴാണ് ഈ പേര് കിട്ടിയത്, മാണിക്യവാചകർ. പിന്നെ നിരവധി പാട്ടുകൾ അദ്ദേഹം ഉണ്ടാക്കി. അവസാനം ഇദ്ദേഹത്തിന്റെ ഈ പാട്ടുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ദിവസം നടരാജൻ എന്നുവെച്ചാൽ ചിദംബരത്ത് നടരാജൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്നു പറഞ്ഞ് എനിക്ക് ഇദ്ദേഹം അപ്പോ ഓരോ ക്ഷേത്രത്തിന് മുമ്പ് ചെന്ന് കുറേശ്ശെ പാടും, അത്രേ ഉള്ളൂ. അപ്പോ തിരുവാശകവും തിരുക്കോവയാറും മുഴുവൻ എനിക്ക് പാടി കേൾക്കണമെന്ന് പറഞ്ഞു. ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിലാ ചെന്നിരുന്ന് പറയുന്നു. ഉടനെ തന്നെ ഇദ്ദേഹം പാടി. ഓല എടുത്തു വെച്ചതെല്ലാം കുറിച്ചെടുത്തു. നടരാജനാണ് ഈ വേഷത്തിൽ വന്നത്. എല്ലാം കുറിച്ചെടുത്തു. കുറിച്ചെടുത്തിട്ട് ചിദംബരം ക്ഷേത്രത്തിന്റെ പടിയിൽ കൊണ്ടുവച്ചു, നടക്കി കൊണ്ടുവച്ചു. രാത്രി രാവിലെ പൂജാരിമാര് നോക്കുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നു, മാണിക്യവാചകർ പാടിയത് നടരാജന് കുറിച്ചത് എന്നുവെച്ചാൽ എഴുതിയെടുത്തു. ആ സംഭവത്തെയാണ് ഇവിടെ പറയുന്നത്. ഹരൻ അന്നെഴുതി പ്രസിദ്ധമാം മറ. മറ എന്ന് വെച്ചാൽ വേദം നിർത്തും. ഇതൊക്കെ വേദമായിട്ടാണ് കണക്കാക്കുന്നത്. അന്ന് മാണിക്യവാചകരുടെ മുമ്പിലിരുന്നു കൊണ്ട് ശിവൻ വലിയ പ്രസിദ്ധമായ മറയാണ്. ഇത് രണ്ടും ഏതൊക്കെയാണോ ഏതൊക്കെയാണ്? തിരുവാസകവും തിരുക്കോവയാറും രണ്ടും മറ ഒന്നോദിയ. അങ്ങനെയുള്ള മറയെ പറഞ്ഞ മാമുനി ഇന്ദ്രൻ. തണു ഈ അനുകമ്പയാണ്ടവൻ എന്നാണ്. അതുപോലെയുള്ള ദിവ്യത്വമുള്ള മഹത്വമുള്ള സിദ്ധപുരുഷനാണ് ഈ അനുകമ്പയാണ്ടവൻ എന്നാണ്. ഏതാ അനുകമ്പയാണ്ടവൻ? ഇയാൾ ഈ ഗ്രന്ഥകർത്താവ് കാണുന്ന അനുകമ്പയാണ്ടവൻ ആ മുനിയാണോ? എന്നുവെച്ചാൽ മുനിയുടെ വൈഭവങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഇദ്ദേഹം കാണുന്ന അനുകമ്പാമൂർത്തി. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇത് ശരിക്കും ആരാണ്? ഈ അനുകമ്പയാണ്ടവൻ മാണിക്യവാചകരാണോ? മാണിക്യവാചകരും ബൗദ്ധന്മാരോട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. ബൗദ്ധന്മാരെന്ന് പറയുമ്പോൾ സിംഗളദേശത്തു നിന്ന് വന്ന ബൗദ്ധരെന്നാ പറയുന്നത്. അന്ന് തമിഴ്നാട്ടിലെ ഈ രാജാക്കന്മാർക്ക് സിനോണിന്റെ കുറെ ഭാഗങ്ങളിലൊക്കെ ആധിപത്യം ഉണ്ടായിരുന്നു. വേറെയും രാജാക്കന്മാരുണ്ടായിരുന്നു. അവിടെ നിന്ന് വന്ന ഒരു ബൗദ്ധരാജ, ചിദംബരത്ത് വന്നതെന്ന്, ആ രാജാവിന്റെ മകള് ഊമയായിരുന്നു. അപ്പോ ഇദ്ദേഹം അവളോട് പാടാൻ പറഞ്ഞവളോട് പാടിയെന്ന് ഉമയെ മൂക്കം തരോതി വാചാലം എന്ന് പറയാറുണ്ട്, സംസാരിപ്പിച്ച് അങ്ങനെ ഒരു സിദ്ധി ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. മണിക്ക് വാചകത്തിൽ അങ്ങനെ ഇദ്ദേഹം ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ ഭക്തിയുടെ പേരിലാണ്. ഇദ്ദേഹത്തെ കുറിച്ചും പറയുന്നത് എന്താണ്? നിരന്തരം ഇങ്ങനെ പാട്ടുകൾ പാടി പ്രപഞ്ചത്തെ മറന്നു ഭക്തി കൊണ്ട് കണ്ണുനീർ പൊഴിച്ച് ശരീരത്തിൽ രോമാഞ്ചുമായിട്ട് അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു അളയസം, അതാണ് ഇദ്ദേഹത്തെ കുറിച്ച് വർണ്ണിക്കുന്നത്. ഇപ്പൊ തിരുമുറൈ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തിരുമുറൈ തിരുമുറയിൽ മൊത്തം 12 ഭാഗങ്ങളാണ്. അതിൽ 8-ാമത്തെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ 2 കൃതികൾ ചേർത്തിരുന്നത്. മൊത്തത്തിൽ 8 ഭാഗങ്ങളെ തേവാരങ്ങളെന്ന് പറയും. മൊത്തത്തിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ 9, 10, 11 പിന്നെ 12-ാമത്തതാണ് പ്രധാനപ്പെട്ടതാണ് പെരിയ പുരാണം. 63 നായനാർമാരുടെ കഥ പറയുന്നു. 11-ാമത്തത് തിരുത്തൊണ്ടർ അന്താദി എന്ന് പറയുന്ന ഈ സിദ്ധന്മാരുടെ തന്നെ കഥ പറയുന്ന കുറെ പാടലുകളാണ്. അന്താദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്വാനുഭവീ അന്താദിയാണ്. ഒരു പദ്യം എഴുതിയിട്ട് അതിന്റെ അവസാനത്തെ വാക്കിന് അടുത്ത പദ്യം തുടങ്ങുക. കാണും കാണും കണ്ണിലടങ്ങി എന്ന് അടുപ്പുറങ്ങും. പ്രകൃതിയെ എല്ലിടുക എന്ന് പറഞ്ഞാൽ അവസാനം എങ്ങനെ അവസാനിക്കുന്നത്? കാണും അടുത്ത് കാണും കണ്ണിലടങ്ങി. അന്തത്തിൽ അന്തം ആദ്യമായി തീരും. അങ്ങനെ ആയിരിക്കാം കാരണം ഈ തിരുമുറയുടെ സ്വാധീനമായിരിക്കാം. ഗുരുവും അന്താദിയുടെ പദ്യങ്ങൾ എഴുതി അത് വായിച്ചതിൻ്റെ ഒരു സംസ്കാരം ഉണ്ടായി. ആദ്യകാലത്ത് എഴുതിയാണ് ഉണ്ടാവും. തമിഴിന്റെ സ്വാധീനം വളരെയധികം ഉണ്ടെന്ന് പറയും. ദേവാരങ്ങൾ ഈ 8 ഭാഗങ്ങളും ദേവാരങ്ങളാണ്. ആ ദേവാരം അനുസരിച്ച് ഗുരു ദേവാരം എഴുതി അന്താദി എഴുതി. ഇതൊക്കെ അതിൻ്റെ സ്വാധീനം എന്ന് പറയും. അപ്പൊ അതിനൊന്നും അതെഴുതിയിരിക്കുന്നു. ഈ 11-ാം ഭാഗം എഴുതിയത് നമ്പിയാണ്ടർ നമ്പി. നമ്പിയാണ്ടർ നമ്പി എന്ന് പറയുന്നത് രാജരാജ ചോഴന്റെ കാലത്ത് 12-ാം നൂറ്റാണ്ട് പ്രസിദ്ധനായ ചക്രവർത്തിയായി. അദ്ദേഹം ഈ തേവാരങ്ങൾ അവിടുന്ന് വിടുന്നത് കേട്ടു. കേട്ടപ്പോൾ ഇദ്ദേഹം ശിവഭക്തനായിരുന്നു. വളരെ ആശ്ചര്യം തോന്നി. അതിൻ്റെ സാഹിത്യവും ഭക്തിയും തത്വവും എല്ലാം അദ്ദേഹത്തിന് വളരെ ആകർഷിച്ചു. അദ്ദേഹം നമ്പിയാണ്ടർ നമ്പി എന്ന് പറയുന്നു. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു, ബ്രാഹ്മണ പുരോഹിതനായിരുന്നു, ഇനി ഭക്തനായിരുന്നു, പണ്ഡിതനായിരുന്നു. വിളിച്ചു പറഞ്ഞു ഇതെല്ലാം കണ്ടുപിടിച്ച് ഒരു ഗ്രന്ഥമാകണമെന്ന്. അങ്ങനെ ഈ നമ്പിയാണ്ടർ നമ്പിയാണ് തിരുമുറൈ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ സംഗ്രഹിക്കുന്നത്. എഴുതിയല്ല, അതിൽ അദ്ദേഹം സ്വന്തമായിട്ട് എഴുതിയതാണ് ഈ 11-ാം ഭാഗം. രാജരാജ ചോഴൻ പറഞ്ഞു അതും ചേർക്കാൻ പറഞ്ഞു ഇദ്ദേഹത്തിനോടുള്ള ബഹുമാനം. അദ്ദേഹം സിദ്ധനാണ്. അത് കഴിഞ്ഞ് 12-ാം ഭാഗമാണ് പെരിയ പുരാണം. 11-ാം ഭാഗം ഇത് തിരുത്തൊണ്ടർ എന്ന് വെച്ചാൽ സിദ്ധന്മാർ അല്ലെങ്കിൽ ഭക്തന്മാർ, അവരെ കുറിച്ചുള്ള അന്താദി പദ്യങ്ങൾ. അത് കഴിഞ്ഞ് വരുന്നത് ഈ പെരിയ പുരാണമാണ്. ഈ പെരിയ പുരാണത്തിൽ 63 നാനാത്മാരുടെ കഥകളുണ്ട്. പക്ഷെ മാണിക്യവാചകരുടെ കഥ അതിനകത്തില്ല. എന്നാൽ ഈ തിരുമുറയിലെ 12-ാമത്തെ ഭാഗമാണ് പിരിവരാണ്, 8-ാമത്തെ ഭാഗമാണ് മാണിക്യവാചകരുടെ കൃതികൾ. ഇങ്ങനെയാണെങ്കിൽ പെരിയ പുരാണത്തിനകത്ത് മാണിക്യവാചകരുടെ ചരിത്രം, പിന്നെ ഇതെവിടെ വരുന്നത്, പല ഭാഗത്തും വരുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഇത് പ്രത്യേകിച്ച് വരുന്നത് തിരുവിളയാടലിലാണ്, അതിലുള്ള കഥയാണ് ഞാൻ പറഞ്ഞത്. തിരുവിളയാടൽ അത് ശിവന്റെ 64 ലീലകളാണ്. ആ ലീലകൾ പറയുന്ന കൂട്ടത്തിലാണ് മാണിക്യവാചകരുടെ ആ ചരിത്രവുമായി ബന്ധപ്പെടുത്തി മാണിക്യവാചകർക്ക് കുതിരകളെ കൊണ്ടുകൊടുക്കുന്നതും വന്തി എന്ന് പറയുന്ന സ്ത്രീയുടെ മണ്ണ് ചുമക്കം വരുന്നതും, പിന്നെ മാണിക്യവാചകര് വേണ്ടി രാജാവിനോട് സംസാരിക്കുന്നു, ഇതെല്ലാം വരുന്ന തിരുവിളയാടലിന്റെ അവസാന ഭാഗത്ത് വരുന്ന ലീല ശിവലീലകളായിട്ടാണ്. അവിടെയാണ് മാണിക്യവാചകർ വരുന്നത്. ഇത് തമിഴ് പണ്ഡിതന്മാരെ ഇന്നും കുഴയ്ക്കുന്ന ഒരു പ്രശ്നമാണ്. തിരുമുറയും 8-ാം ഭാഗമായിട്ട് എന്തുണ്ട്, മാണിക്യവാചകരുടെ കൃതികളുണ്ട്. 12-ാം ഭാഗത്തും പെരിയ പുരാണം, പക്ഷെ ആ പെരിയ പുരാണത്തിൽ മാണിക്യവാചകരെ കുറിച്ച് ഒരു അക്ഷരം പറയും. അതുകൊണ്ട് സംഭവിച്ചു എന്നാൽ തിരുവിളയാടലും ഉണ്ട്. തിരു ദിവ്യമായ വിളയാടൽ ലീല പറഞ്ഞു, ആ പദത്തെ നടത്തുന്നേ ഉള്ളൂ. തിരുവിളയാടൽ എന്ന് പറയുന്ന പെരും ജ്യോതി മുനി എന്ന് പറയുന്ന ഒരാളാണ് എഴുതിയിരിക്കുന്നത്. ആത്മോദ്ദേശത ഒരാളൊരു ഒന്നെഴുതുമ്പോ ചിന്തിച്ചതും വായിച്ചതും അറിഞ്ഞതും എല്ലാത്തിന്റെയും ഒരു സ്വാധീനം വരും. അപ്പോ ഗുരുവിന്റെ കൃതികളിൽ, മലയാള കൃതികളിൽ തമിഴ് പദങ്ങളുടെ ധാരാളം സ്വാധീനമുണ്ട്. അതോടൊപ്പം ഈ ശൈവ സിദ്ധാന്തത്തിന്റെ സ്വാധീനമുണ്ട്. അവിടെ തിരുവിളയാടനെന്ന് പറഞ്ഞാൽ എന്താണോ ശിവന്റെ ലീലകളെന്നാണ്. ശിവനെന്ന് പറയുന്ന അവിടെ ഒരു ഇങ്ങനെ മനുഷ്യനായി വന്ന് ഇങ്ങനെയുള്ള ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് പല പണികളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് അവിടെ പറയുന്നത്. ആത്മോദ്ദേശത്തിൽ പറയുമ്പോൾ എന്താണ്, അറിവിൽ അനാദിയതായ നടന്നിടുന്ന തന്നിരിക്കുന്നത്. അത് അറിവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ എല്ലാ പ്രതിഭാസങ്ങളും ചേർത്താണ് തിരുവിളയാടൻ എന്ന് പറയുന്നത്, അറിവിന്റെ വിളയാടൻ എന്നുള്ള. അവിടെ ഒരു ശിവൻ എന്ന് പറയുന്ന ഒരു മൂർത്തി അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ല എടുക്കുന്നത്. ഇനി ശൈവ സിദ്ധാന്തം അനുസരിച്ച് ശിവൻ എന്ന് പറയുന്ന ഒരു തത്വമായിട്ട് ഇങ്ങനെ പറയും. ഇവിടെ ഗുരു പറയുന്നത് എന്താണ്, അത് അറിവ്, അറിവിന്റെ തിരുവിളയാടൽ, അറിവിന്റെ ലീലാവിലാസങ്ങളാണ് ഈ കാണുന്ന എല്ലാം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ആ പദം ഉപയോഗിച്ചതേ ഉള്ളൂ. പക്ഷെ തിരുവിളയാടൽ എന്ന് പറയുന്നൊരു പുരാണമാണ്. ആ പുരാണത്തിലെ ശിവനെ അല്ല ഇവിടെ പറയുന്നത്. പുരാണത്തിലെ ശിവൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു തത്വമാണെങ്കിലും മനുഷ്യ ശരീരം സ്വീകരിച്ച് ഭൂമിയിൽ വന്ന് ഓരോ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ആളാണ്. മാണിക്യവാചകർക്ക് ഒരു കുതിരക്കാരനായിട്ട് വന്നു, ഈ വൃദ്ധയായ അമ്മയ്ക്ക് മുമ്പിൽ മണ്ണ് ചുമട്ടുകാരനായിട്ട് വന്നു, ഇങ്ങനെയൊക്കെ വരുന്ന ഒരു മനുഷ്യനായി വരുന്നയാളാണ്. ഇതാണ് തിരുവിളയാടൻ ശിവാജി ഗണേശൻ തകർത്ത് അഭിനയിച്ച സിനിമ. ഒരുപാട് തമിഴ്നാട്ടിൽ ഓടിയ ഒരു സിനിമയാണ്. ഏകദേശം 60-65 കാലഘട്ടത്തോളം വന്ന ഒരു സിനിമയാണ്. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അവിടെ പദം ഉപയോഗിച്ചതന്നേ ഉള്ളൂ, പക്ഷെ ആശയം കുറച്ചുകൂടി അവിടെ ഒരു വ്യക്തി എന്നുള്ള ആശയമല്ല, വ്യക്തിയുടെ ലീല എന്നുള്ള അർത്ഥമല്ല, അറിവിന്റെ ലീല ആയിട്ട് അത് ഇങ്ങോട്ട് മാറി മാറി മാറി വരുമ്പോൾ പാടലുകളുടെയൊക്കെ കാലം കഴിഞ്ഞു കഴിഞ്ഞ് വരുമ്പോൾ ശിവജ്ഞാന ബോധത്തിലൊക്കെ വരുമ്പോഴത്തേക്കും ശരിക്കും തത്വമായിട്ട് വരും. മെയ്കണ്ഠാറിന്റെ ശിവജ്ഞാന ബോധം അപ്പോ അവിടെയൊക്കെ വരുമ്പോഴത്തേക്കും ശിവനൊരു ഇതുപോലെ ഒരു വ്യക്തിയല്ല, തത്വമായി മാറും. എല്ലാത്തിനും ഇങ്ങനെ ദർശനങ്ങൾക്കെല്ലാം വികാസ പരിണാമങ്ങൾ വരും. പിന്നെയും എത്രയോ കാലം കഴിഞ്ഞാണ് ഗുരുവിന്റെ കാലം. അപ്പൊ ഗുരു അതിനെ സംശീകരിക്കുമ്പോൾ അവിടെ ശിവനല്ല കേവലമായ അറിവ്, അറിവിന്റെ ലീല. അതിന്റെ സ്വാധീനമുണ്ട്, പക്ഷെ കേവലം അതല്ല. പക്ഷെ ഗുരുവിനെ വളരെയധികം സ്വാധീനിച്ചു ഈ തമിഴ് പദങ്ങളുടെ സ്വാധീനം. അരുവായ് ഉരുവായ് തിരുവരുവായ് ഇതൊക്കെ ശരിക്കും ശിവജ്ഞാന ശിവജ്ഞാനമാണ്, അതിലെ സിദ്ധാന്തങ്ങളാണ് ഈ പറയുന്നത്. മയ്യകണ്ഠാരുടെ സിദ്ധാന്തങ്ങളാണ്. ഗുരുവായി രൂപമുള്ളവനായി, അരുവായി രൂപമില്ലാത്തവനായി, ഗുരു അരുവായി രൂപമുള്ളവനും രൂപമില്ലാത്തവനുമാണ്. മൂന്ന് തരത്തിലവിടെ ശിവനെ വർണ്ണിക്കുന്നു. അപ്പൊ അതൊക്കെ അതിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്നു. അത് കേവലം ശങ്കരാചാര്യരുടെ അദ്വൈതമല്ല, ഇതെല്ലാം കൂടെ ഒരു മിക്സാണ്. ചിലടത്ത് തമിഴിന്റെ സ്വാധീനം കൂടുതൽ വരും, ചിലടത്ത് ശുദ്ധമായ അദ്വൈതം വരും. ഇതെല്ലാം ഒരു കൃതികളിൽ വരും, രണ്ടും വരും. അത് ശുദ്ധമായ ശൈവം ആണെന്ന് നോക്കിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ നിന്ന് മാറിപ്പോകും പലയിടത്ത്. എന്നാൽ ശുദ്ധമായ അദ്വൈതമാണെന്ന് നോക്കിയാൽ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് മാറി വീണ്ടും ശൈവത്തിലേക്ക്. സകലം കേവലം ഇതൊക്കെ ശരിക്കും ഈ ശൈവ സിദ്ധാന്തത്തിന്റെ ടേംസാണ്. ശൈവ സിദ്ധാന്തത്തിന്റെ അത്തരം ഇതുമായിട്ട് പരിചയമില്ലാതെ കേവലം ശങ്കര അദ്വൈതത്തിന്റെ ഇതിന് മാത്രം അതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ആത്മോപദേശം എന്ന അറിവ് അറിവ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പൊ അറിവ് എന്ന് പറയുമ്പോൾ അത് കൂടുതൽ അടുത്തിരിക്കുന്നു ശങ്കര അദ്വൈതത്തിനോട്. എന്താണ് പ്രാദേശികമായുള്ള സമ്പർക്കം കൊണ്ടും ഗ്രന്ഥപരിചയം കൊണ്ടും ഗുരുദേവന്റെ ആത്മീയ സാധനകളുടെ ഭാഗമായി അല്ല തമിഴിന്റെ സ്വാധീനം വളരെ കൂടുതലാണ്. അപ്പൊ ഈ പരംജ്യോതി മുനി എന്നറിയപ്പെടുന്ന ഒരാളിന്റെ തിരുവിളയാടെന്ന് പറയുന്ന അതിൽ നിന്നാണ് അതായത് മാണിക്യവാസികരെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ കിട്ടുന്നത്. അത് പെരിയ പുരാണത്തിൽ നിന്നല്ല, എന്നാൽ തമിഴില് സമയപുറവ എന്ന് ഈ നാലുപേരെ ചേർത്ത് പറയും ചെയ്യും. സമയപുറവ, സമയം എന്നിട്ട് ശൈവസിദ്ധമാണ്, അതിന്റെ കുറവർ എന്ന് വെച്ചാൽ അതിന്റെ അറിവുള്ളവർ ജ്ഞാനികൾ ആരൊക്കെ. ഈ സമയപുറവറയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നാലു പേര് ആരൊക്കെയാണ്? തിരിജ്ഞാന സംബന്ധർ, അപ്പർ മാണിക്യവാസകർ, ഒരാളുടെ സുന്ദരമൂർത്തി നായന. ഇവരെ സമയകുറവർ എന്ന് പറയും, നാൽവർ എന്നിവരറിയപ്പെടും. എന്നാൽ അതിന് മൂന്നുപേര് മാത്രമേ ഈ തേവാരങ്ങൾ എന്ന് പറയുന്നതിൽ മൂന്നു പേരുടേതേ വരുന്നുള്ളൂ. ആരുടെയൊക്കെ? തിരുജ്ഞാന സംബന്ധയുടെയും അപ്പരുടെയും സുന്ദരമൂർത്തി നാരായണ. ഈ തേവാരങ്ങൾ കഴിഞ്ഞിട്ടാണ് എട്ടാം ഭാഗത്ത് ഇദ്ദേഹത്തിന്റെ രണ്ടു കൃതിയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്പിയാണ്ടർ നമ്പി ഇത് സംഗ്രഹിച്ചാണ്. അപ്പോ ഇത് ലോകത്തിന് കിട്ടിയത് കാരണം ഈ തിരുമുറയിൽ എന്ന് പറയുന്ന ഈ ഗ്രന്ഥ സമുച്ചയമാണ്. രാജരാജ ചോളന് ഇതിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോ ഇതിനെ സംഗ്രഹിക്കാൻ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഇത് അന്വേഷിച്ചു വന്നപ്പോ ചിദംബരത്ത് ക്ഷേത്രത്തില് വളരെ വലിയ ക്ഷേത്രമാണ്, അവിടെ ചില പെട്ടിക്കകത്ത് ചിതറി തിന്നതിന്റെ ബാക്കി കുറെ ഓലകൾ കിട്ടി. അതിൽ നിന്നാണ് ഈ തേവാരങ്ങളും ഇതെല്ലാം മാണിക്യവാചാര്യരുടെ കൃതിയെല്ലാം സംഗ്രഹിച്ച അതിൽ നിന്നാണ്. പക്ഷെ പറയുന്നത് മൊത്തം ഉണ്ടായിരുന്ന തേവാരങ്ങളെല്ലാം ഇതിന് അദ്ദേഹത്തിന് 10% കിട്ടിയുള്ളൂ, 90% നഷ്ടപ്പെട്ടു ചെതില്. അപ്പൊ ഇതിന് മുൻകൈ എടുത്ത് ഇതിനു വേണ്ടി അപ്പോ അത് അവർ കൊടുക്കാൻ പഠിച്ചു അവിടുത്തെ പൂജാരിമാര് രാജാവിന്റെ ഉത്തരവനുസരിച്ച് പിന്നെ കൊടുക്കേണ്ടി വന്നു. അന്നും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒരു കാലത്ത് ഇത് തമിഴിലെ ജനങ്ങളെല്ലാം ഇങ്ങനെ പാടി നടന്നതാണ്. ഇത് വീണ്ടും ഇത് ഓലയിലേക്കെല്ലാം സംഗ്രഹിക്കുന്നതാണ്. എഴുത്തോലയുള്ളു നമ്പിയാണ്ടർ നമ്പി സംഗ്രഹിക്കുന്ന സമയത്തിന് മുമ്പൊരു കാലഘട്ടത്തിൽ അത് ജനങ്ങളെല്ലാം പാടി നടന്നതാണ്. പിന്നെ ഇവരത് എടുത്ത് സ്വന്തമാക്കി വെച്ചു ഈ പൂജാരിമാർ, മണ്ടാളന്മാർ, അവിടുത്തെ ചിദംബരത്തെ പൂജാരിമാർ അവരെല്ലാം പിടിച്ച് സ്വന്തമാക്കി വെച്ചു കഴിഞ്ഞപ്പോ അറിവിനെ ഇങ്ങനെ മറ്റാർക്കും കൊടുക്കാതെ വയ്ക്കുക, ഇത് പൂജ എന്താണ് പുരോഹിതന്മാരുടെ ഒരു സ്വഭാവമാണ്. കാരണം അന്നത്തെ കാലഘട്ടം ഇന്നത്തെ പോലെ തന്നെ അതിന് വ്യത്യാസമുണ്ട്, ഇന്നുകൊണ്ട് ഈ സ്വഭാവമൊക്കെ. അന്ന് ഈ അറിവാണ് ഇവരുടെ ഉപജീവന മാർഗം. അപ്പൊ ഇത് വേറെ ആരുടെയും കൈ പോയാതെ അവരിതുകൊണ്ട് ജീവിക്കും, നമ്മുടെ വരുമാനം കുറയും എന്നുള്ള പേടിയാണ്. ഇന്നും അതൊക്കെ ഉണ്ട്, ഒരാട് കൈയിരിക്കുന്ന അറിവ് വേറെ ആൾക്ക് കൊടുക്കത്തില്ല, മറ്റു പല കാരണങ്ങളുണ്ട്. ഇതുവരെ അന്നവര് സൂക്ഷിച്ച് ജാതീയമായിട്ടാണ് പുരോഹിത വർഗത്തിന്റെ കൈയിരിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കാതി. രാജാവിന്റെ ഓർഡർ വന്നപ്പോ അവര് കൊടുത്തു. പക്ഷെ എന്ത് ചെയ്തു, ഇവരിങ്ങനെ പെട്ടിക്കകത്ത് കെട്ടിവെച്ച് ഓലയിലെല്ലാം എഴുതി വെക്കുന്നു. ഈ വിലപ്പെട്ട ഈ പാടലുകളുടെ 10% മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് കഥ. രാജാവിൽ വളരെ സന്തുഷ്ടനായിട്ട് രാജാവ് വന്ന് ഓർഡർ കൊടുക്കുകയാണ്, ഈ 63 നാനാർമാരുടെയും പ്രതിമകൾ ക്ഷേത്രത്തിന്റെ ഉള്ളി വയ്ക്കുന്നത്. അത് ക്ഷേത്രത്തിന്റെ ഉള്ളി വയ്ക്കത്തില്ലായിരുന്നു, കാരണം ഇതിനകത്ത് നാനാജാതിപ്പെട്ടവരുണ്ട്. അപ്പോൾ അത് ബ്രാഹ്മണർക്ക് ഇഷ്ടമല്ലാതെ ക്ഷേത്രത്തിൻ്റെ അകത്ത് വയ്ക്കും. പക്ഷെ രാജാവിൻ്റെ ഓർഡർ വന്നപ്പോൾ എന്ത് ചെയ്തു, അങ്ങനെയാണ് ഈ 63 നായനാർമാർ അമ്പലത്തിൻ്റെ അകത്ത് കയറിയത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ചെന്നാൽ മിക്കവാറും അമ്പലങ്ങളിലല്ല, ശിവക്ഷേത്രങ്ങളിലല്ല ഈ 63 നായനാർമാർ ആണ്. അപ്പോൾ പലയിടത്തും തിരിജ്ഞാന സംബന്ധം കാണുന്നത് ചെറിയൊരു മുരുകനായിട്ടാണ്, കാരണം അത് മുരുകന്റെ അവതാരം എന്നാണ് വിശ്വസിക്കുന്നത്. ഈ മാണിക്യവാസകരുടെ പ്രതിമകളും ചിലയിടത്ത് കാണാം, അത് തിരിച്ചറിയാം. വലത് കൈ ഇങ്ങനെ മലർത്തി പിടിച്ചിട്ട് ആ വലത് കൈക്കുള്ളിൽ ഒരു കെട്ട് ഓലയിരിക്കും, അല്ലെ, ഇടത് കൈ മലർത്തി പിടിച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു കെട്ട് ഓല ഇങ്ങനെ ഇരിക്കും. വലത് കൈ ഇങ്ങനെ ഒരു മുദ്ര പിടിച്ചിരിക്കും, പെരുവിരളും ചൂണ്ടുവിരളും കൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൈ നിവർത്തി പിടിച്ച വലത് കൈയുടെ ഒരു മുദ്ര. അങ്ങനെയുള്ള ഒരു പ്രതിമ പല ക്ഷേത്രങ്ങളും കണ്ടാൽ മനസ്സിലായിക്കൊണ്ട് ഇതാരാണ് മാണിക്യ വാസ. പിന്നെ തിരിഞ്ഞാന സംബന്ധിച്ച ഒരു കുഞ്ഞിന്റെ രൂപത്തിൽ കാണും, ഒരു കാലം ഉയർത്തി പിടിച്ച് ഒരു വിരൽ മേണ്ടോട്ട് ചൂണ്ടിരിക്കുന്നു. അത് പാർവതി പാല് കൊടുത്തപ്പോൾ അതിനുശേഷം അച്ഛനും അമ്മയും അന്ന് ആരാണെന്ന് ചോദിക്കുമ്പോൾ അവരോട് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി ആകാശത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്നതാണ് മേടിൽ നിന്ന് ഒരാൾ വന്ന് പാല് കൊടുക്കുന്നു. ഇതൊക്കെ കഥകളാണ്. ഇപ്പൊ രാജരാജ ചോഴൻ നിമിത്തമായിട്ടാണ് ഈ സംഗതികളെല്ലാം പിന്നീട് പുറത്തു വന്നത്, ഇല്ലെങ്കിൽ അതെല്ലാം ചിദംബരത്ത് പെട്ടിക്കകത്തിരുന്ന് മുഴുവൻ ചെതിർന്ന് നശിച്ചു പോകുന്നു. പഴയകാലത്ത് ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടു പോയത് ഇങ്ങനെയാണ്. ഇതെല്ലാം പഴയകാലത്ത് തടിപ്പെട്ടികളിൽ വെച്ച് കുമ്മായം പൂശ്യ വീടുകളിൽ തട്ടിന്റെ പുറത്ത് കൊണ്ടുപോയി. ഇത് മിക്കവാറും ഇത് ചെയ്തിട്ട് എല്ലായിടത്തും ഇത് സ്ഥിരം പരിപാടിയാണ്. ഇന്ന് ഈ സ്റ്റീൽ അലമാരയൊന്നുമില്ല, വീടുകളെല്ലാം മൺ വീടുകളാണ്, ഒരുപാട് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഇതും നഷ്ടപ്പെട്ടു പോയി എന്നാണ് കുറേയൊക്കെ കിട്ടി. അതൊന്ന് തമിഴ് സാഹിത്യത്തിലെ ഏറ്റവും വിലപ്പെട്ട രചനകളായിട്ടാണ് അങ്ങനെ കരുതുന്നത്. അവിടെ ചരിത്രവും എന്തിനും അവരുടെ വ്യാപാരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലും അതിനകത്തുണ്ട്. ഇതിൽ നിന്ന് ഒരുപാട് ചരിത്ര രേഖകളായിട്ടുള്ള സൂക്ഷിക്കുന്നു. പിന്നെ ഒരു തികഞ്ഞ ഒരു ഭക്തി സാഹിത്യമാണ്. അപ്പൊ ഇതിന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെയൊക്കെ വലിയൊരു സ്വാധീനം ഗുരുവിൻ്റെ രചനകളിലുണ്ട്, ഉപദേശങ്ങളുണ്ട്. എന്തിനു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമോ, അത് തമിഴിൽ നിന്നും ഒന്നാണ്. ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ആദ്യം ഉണ്ടാകുന്നത് തമിഴ് സാഹിത്യത്തിലാണ്. ഒരേ ദൈവം, ഒരേ കുലം എന്നവരാദ്യം പറയുന്നു, ഒരേ ധർമ്മം. അപ്പോൾ ഈ പറയുന്ന നാല്വരിൽ അവസാനത്തെ ആളാണ് അദ്ദേഹം. 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചത്. 2 നൂറ്റാണ്ടുകൂടെ കഴിയുമ്പോൾ 12-ാം നൂറ്റാണ്ടിലാണ് ഈ കൃതികളെല്ലാം രാജരാജ ചോഴന്റെ ആജ്ഞ അനുസരിച്ച് നമ്പ്യാണ്ടർ നമ്പി തിരുമുറൈ ആയി സംഗ്രഹിച്ചെടുത്തു. പിന്നെ അതിൽ പ്രധാനമായി വരുന്നതാണ് തിരുമന്ദിരം 3000 മെയ്കൊണ്ടാർ. എന്താ തിരുമന്ദിരം 3000 തിരുമൂലർ മെയ്കൊണ്ടാറിന്റെ ശിവജ്ഞാനബോധം, അത് പ്രത്യേകമാണ്. ശിവജ്ഞാനബോധമാണ് പിന്നീട് ഒരുപാട് വ്യാഖ്യാനങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് വികസിച്ചത്, ശൈവസിദ്ധാന്തം വികസിച്ച അവിടെ പോലെ. ഇത്രയൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത് പറയുന്നത് എന്താണ്? മര്യാദ ഉടലോടുപോയര പരമേശ്വരന്റെ പരാർത്ഥിഭക്തനോ. ഇതാരെ കുറിച്ചാ പറയുന്നത്? സുന്ദരമൂർത്തി നായ ഇദ്ദേഹത്തെ കുറിച്ചാ പറയുന്നത്. ഇദ്ദേഹം ശരിക്കും വെള്ളാനപ്പുറത്തുകാരി, ജീവനോടുകൂടി ശിവലോകത്തിലെത്തിയ ആളാണ്, മരിച്ചിട്ട് പോയ ആളാണ്. മാണിക്യവാസകരെ കുറിച്ചും പറയുന്ന അവിടെ ചെന്നിട്ട് ആ മൂർത്തിയിൽ ലയിച്ചു പോയി നിന്നു, മരിച്ച് ജീവനോടെ പരലോകത്ത് പോയ മര്യാദ ഉടലോടെ ജീവനോടുകൂടി തന്നെ ഓരപ്പരമേശന്റെ പരാർത്ഥി ഭക്തനോ. ഇവിടെ ഈ പരമേശന്റെ പരാർത്ഥി പരമേശൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പഷ്ടമാണ് ശിവൻ. അതുകൊണ്ട് പരമേശ പവിത്രപുത്രനാം എന്ന് പറഞ്ഞാൽ അവിടെയും പരമേശൻ. പരമേശ്വൻ എന്ന് പറയുന്നത് ശിവനാണെന്നും പരമേശ പവിത്രപുത്രൻ ഗുരുതനാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ അവിടെ സന്ദർഭം അനുസരിച്ച് പരമേശ്വൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും ഒരേ അർത്ഥം എടുക്കണമെന്നില്ല. അവിടെ ക്രിസ്തുവായിട്ട് എടുക്കുന്നത് തന്നെയാണത്. അതായിരിക്കും ഗ്രന്ഥകർത്താവ് ഉദ്ദേശിച്ച് പരമേശ്വൻ എന്നുള്ള പദം വന്നുകൊണ്ട് അത് ശിവനായിരിക്കണമെന്നില്ല. പരമേശ്വരൻ ശിവൻ തന്നെയാണെന്ന് നിർബന്ധമൊന്നും. പിന്നെ ഇതിൽ പറയുന്ന മറയുന്നോതിയ എന്ന് പറഞ്ഞു, ഇതില് ഫലശ്രുതി എന്ന് പറഞ്ഞ് അവസാനം ഒന്ന് കൊടുക്കുന്നു. ഈ ഫലശ്രുതി എങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടില്ല. ഫലശ്രുതി എന്ന് പറയുന്നത് എന്താണ്? സാധാരണഗതിയിൽ ആ പദ്യം ചൊല്ലിയാൽ അതിന് കിട്ടുന്ന ഫലത്തെക്കുറിച്ച് പറയുന്നു. ഉദാഹരണം വിഷ്ണുഷ്ടകം. വിഷ്ണുഷ്ടകത്തിന്റെ ഫലശ്രുതി എന്താണ്? വിഷ്ണുഷ്ടകം ഇതം ഉണ്ണിം എപ്പടേ ബാക്കി പരി പറഞ്ഞാ മതി. ഭക്തി ബാക്കി നരോ നര പിന്നെ അത് കഴിഞ്ഞ് സർവ വിഷ്ണുലോകം സകച്ച് ഭക്തിയോടുകൂടി ഈ ധാരാണ പാരായണം ചെയ്യുന്നത് അവൻ സർവപാപങ്ങളിൽ നിന്നും മുക്തനായി വിഷ്ണു ലോകത്തെ പ്രാപിക്കുമെന്നാണ്. അത് ഫലമാണ്. അതിനാണ് ഫലശ്രുതി എന്ന് പറയുന്നത്. ഇവിടെ എന്തെങ്കിലും ഫലം പറയുന്നില്ല. ഇവിടെ ഫലശ്രുതിയിൽ ഫലമൊന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ ഈ അനുകമ്പ ദശകം ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്ന ഫലം കിട്ടുമെന്ന് ഇവിടെ പറയുന്നില്ല. പക്ഷെ ഫലശ്രുതി എന്നവിടെ എഴുതിയിട്ടുണ്ട്. അതെന്തോ ആയിക്കൊള്ളട്ടെ, അവിടെ പറയുന്നുണ്ട് അരുമാമറ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹരനെന്നെഴുതി പ്രസിദ്ധമാം മറയൊന്നോതിയ. അപ്പൊ ഈ മറ എന്ന് പറയുന്നത് വേദം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഇവിടെ പറയുന്നത്. ഈ പറഞ്ഞ എന്താണ് തിരുവാചകവും തിരുക്കോവയാറും ഈ പറയുന്നതെല്ലാം തിരുജ്ഞാന സംബന്ധമുള്ള ഇതുമെല്ലാം ഗുരുവിനെ സംബന്ധിച്ച് ഇതെല്ലാം മറയാണ്. അപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്നതെല്ലാം മറയാണ്. അവിടെ വേദവും മറ തന്നെയാണ്. അത് വേദം മാത്രമല്ല, തിരുവാമറയോതും അർത്ഥവും ഗുരുവോതും മുനിയോതും അർത്ഥവും മുനി. അപ്പൊ ഈ മുനി ആരാണ്? അതിവിടെ തന്നെ പറയുന്നു മറ ഒന്നോതിയ മാമുനീന്ദ്രനോ. അപ്പൊ ഇവിടെ പറയുന്നവരെല്ലാമാണ് മുനിമാര്. അപ്പൊ മറയും ഇവിടെ വരുന്നുണ്ട്, മുനിമാരും ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ പാടലുകളെല്ലാം മറ തന്നെയാണ്, ഏതും മറയാണ്. മുനി എന്ന് പറയുമ്പോൾ ഇവരും മുനിമാരാണ്. ഇവര് ഈ പറഞ്ഞ നാലു പേരും മുനിമാരാണ്. അപ്പൊ മുനിമാര് പറയുന്നതും ഈ പറയുന്ന ഇവരെല്ലാം ചെല്ലുന്ന വേദങ്ങൾ ഇന്ന് മറ്റേ വേദം കൊടുക്കും, അതും പറയാണ്. പിന്നെ ഇത് രണ്ടും കൂടാതെ ഗുരു ഓതും അർത്ഥം, ഗുരു പറയുന്ന അർത്ഥം ഒന്നെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇത് ഒരു രണ്ടും ഈ രണ്ടും കൂടാതെ ഒരു ഗുരുവുണ്ട്. ആ ഗുരു ആരാണെന്നുള്ളതാണ് ചോദ്യം. ആരാണ് ആ ഗുരു? ബാക്കിയും ഈ മറ എന്ന് പറയുന്നതുകൊണ്ട് ഈ കൃതികളെല്ലാം വന്നു കഴിഞ്ഞു. തമിഴ് ഉൾപ്പെടെ കാരണം ഗുരു തമിഴ് കൃതിയും പറയുന്ന വേദവും വന്നു കഴിഞ്ഞു. മുനി എന്ന് പറയുന്നതുകൊണ്ട് ഇവരുൾപ്പെടെ ഇവരും ബാക്കിയുള്ള മുനിമാരും പുരാണ പ്രസിദ്ധമായ മുനിമാരും എല്ലാം വന്നു കഴിഞ്ഞു. പിന്നെ ആരാ ഗുരു എന്ന് പറയുന്നു? അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റും. ഗുരു ഓതും ഗുരു പറയുന്നതും ഒരു കാര്യം തന്നെയാണ് എന്ന് പറയുമ്പോൾ ഈ മുനിമാരും പറയുന്നത് ഇതിനകത്തുള്ളതൊക്കെയാണ് ഗുരു പറയുന്നത്. എന്തിനെ കുറിച്ച് പറയുന്നത്? ഗുരു പറയുന്നുണ്ട് അനുകമ്പ. അവിടെ പറയുന്ന വിഷയം അനുകമ്പയെ കുറിച്ചാണ്. അപ്പൊ അതീ പറയുന്നത് വേദങ്ങളിലും ഈ പറയുന്ന തേവാരങ്ങളിലും പിന്നെ ഈ പറയുന്ന സിദ്ധന്മാരും മുനിമാരും എല്ലാം പറഞ്ഞിരിക്കുന്നത് അനുകമ്പയെ കുറിച്ചാണ്. അത് തന്നെയാണ് ഗുരുവും പറയുന്നത്. അനുകമ്പ ഈ എഴുതി ഗ്രന്ഥം എഴുതിയാണ്ട് അഭിപ്രായത്തിൽ. അത് ഇപ്പൊ നിങ്ങളിപ്പോ ഇത് ഞാൻ വായിച്ച് അർത്ഥം പറഞ്ഞിട്ടല്ലേ എന്നതൊക്കെ പറയുന്നത്. ഇത്രയും കാലം അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു വീട് അരുമ്പനും വരുത്തരുത് എന്നുള്ളതാണ് അനുകമ്പയെന്ന് അറിയാമായിരുന്നു. പിള്ളേർ എന്ന് പറയുന്നത് അത് വേറെയാണ്, ഇത് വേറെയാണ്. ഇത് എഴുതിയാളുടെ അഭിപ്രായം ഞാൻ പറയും. എഴുതിയാൾ ഈ പറയുന്ന ഒന്നിനും ഒരു ന്യൂനതയും കാണാത്ത ആളാണ്. നമ്മൾ അതിന്റെ അകത്ത് കയറി പരിശോധിക്കുമ്പോഴാണ് ഇതിന് കുഴപ്പങ്ങൾ കാണും. എഴുതിയാളങ്ങനെ ഒരു കുഴപ്പം കണ്ടിട്ടില്ല. പറയുന്നത് ഇതെല്ലാം ഒന്ന് തന്നെ. അവിടെ ഗുരു എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. മുനിമാരെയും വിട്ട് അവരുടെ രചനകളും വേദവും എല്ലാം വിട്ട് പിന്നെ ശേഷിക്കുന്ന ഒരു ഗുരു എന്ന് പറയുന്നത് വേറെ ആരാ? എഴുതിയ ആളെ സംബന്ധിച്ചിടത്തോളം എന്നേ പറയാൻ പറ്റും. അല്ല, ഇത് ഗുരുവാണ് എഴുതിയെങ്കിൽ അവിടെ ഒരു ചോദ്യം വരും, ഈ ഗുരു ആരാണ്, ഗുരുവിന്റെ ഗുരു ആരാണെന്ന് ചോദ്യം വരും. കാരണം ഇവിടെ മറകളെ എല്ലാം പറഞ്ഞു, മുനീന്ദ്രന്മാരെയും പറഞ്ഞു, പിന്നെ ഇനി ഏതാ ഗുരുവിന്റെ ഗുരു? പരമേശ്വരനെ കൂടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അവിടെയൊക്കെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. അത് വന്നില്ലല്ലോ, അത് വരുമ്പം പറയാം. അതൊക്കെ ഇനി വരുന്ന കാര്യം. ഞാൻ ഈ രണ്ട് പദങ്ങളും ഇവിടെ വന്നു, ഏതൊക്കെയാണ്? മറയും മുനിയും. അത് അവസാനം വന്നു. അപ്പോ അവസാനത്തെയും മറ മുനി എന്ന് പറയുന്നത് എന്താണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. ഇവിടെ തന്നെ അത് ഈ പറയുന്നുണ്ട്. അപ്പോ മറയെന്ന് പറഞ്ഞാൽ ഏതുവരെ ആകാം? ഈ ദേവാലയങ്ങളെല്ലാം മറയാണ്, അല്ലാതെ ഋഗജ് സാമരൂപത്തിലുള്ള മറ മാത്രമാണ്. ഋഗജസ് സാമ മാത്രമോ എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു മറ എന്ന് പറയുമ്പോൾ അത് മാത്രമാണ് എടുക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഇവിടെ മറ ഒന്നോധിയ മാമിനിയും തരുന്നു. അപ്പൊ ഈ പറയുന്ന തിരുമുറൈ എന്ന് പറയുന്ന ഒരു മറയാണ്. അതിൽ വന്നിരിക്കുന്നവരെല്ലാം എന്താണ്? മാമിനീന്ദ്രന്മാരാണ്. മനസ്സിലാക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം. ബാക്കി നിങ്ങളെന്നെ ചിന്തിച്ചു.